അദന്താദിഗോർ ഞീപ്യസ്യ, അദന്തമായ ദിഗുവിൽ നിന്ന് ഞീപ്പ് വരുന്നു. അദന്തം പുറത്തു നിന്ന് വരുന്നുണ്ട് ഇവിടെ എല്ലായിടത്തും. ദിഗു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, തദ്ധാർത്ഥ ഉത്തരപദ സമാഹരിച്ച. അതിൽ ഏതാണ് ദിഗു? സംഖ്യാപൂർവ ദിഗു. ദിഗു സാധാരണ എന്താണ്? സനപുംസകം പ്രകാരം നമുസകമാണ്. പക്ഷെ അദന്തമായ ദിഗുവിൽ നിന്ന് സ്ത്രീത്വത്തെ ദോധിപ്പിക്കുന്നതിന് നീപ്പ് വരുന്നു. ത്രയാണ ലോകാന സമാഹാരഹ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരജ സമാസം ഒന്ന് സുപ്ലോപിച്ച് ത്രിലോക ശബ്ദം വരും. ത്രിലോകം അവിടെ നീപ്പ് വന്നിട്ട് അകാരലോപിച്ച് ത്രിലോകി എന്ന് പറഞ്ഞു. എന്നാൽ ദിഗുൽ എല്ലായിടത്തും ഇങ്ങനെ വരത്തില്ല. അജാതിത്വ ത്രിഫല ത്രയാണാം ഫലാനാം സമാഹാര എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരജ സമാസം വന്നു. പക്ഷേ അവിടെ ത്രിഫല ശബ്ദം വന്നു. പക്ഷെ ഇത് അജാതിയായതുകൊണ്ട് അജാതിത ഷ്ടാപ് ടാപ്പ് വന്നിട്ട് ത്രിഫല എന്ന് വരുന്നു. അജാതിയായതുകൊണ്ട് അവിടെ പിന്നെ നീപ്പ് വരുന്നില്ല. ത്രിനീക ത്രയാണാം അനീകാനാം സമാഹര അവിടെ എന്തോന്നു അജാതിയിൽപ്പെട്ടതുകൊണ്ട് തദ്ധാർത്ഥ ഉത്തരവ് സമാഹരിച്ച സമാസം വന്നു. സംഖ്യാപൂർവ ദിഗു ദിഗുവാണ് ഇവിടെ. അജാതിയിൽപ്പെട്ടതുകൊണ്ട് ടാപ്പ് വന്നു. ത്രിനീക സേന വരുന്നു. അങ്ങനെ അനീക ദൃഷ്ടവാദ പാണ്ഡവാനീകം പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് അനീകം? എന്നാണോ പഠിച്ചത്? ശരി, എന്നാ അത് പോട്ട്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നു? ഇത്രയും അനീക കഴിഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നു? സേന ഇനി പഞ്ചപാത്രം ത്രിഭുവനം തുടങ്ങിയ സ്ഥലങ്ങളിൽ പഞ്ചാനാം പാത്രാണാം സമാഹാര ത്രയാണാം ഭുവനാനാം സമാഹാര. അവിടെ പറയുന്നു പാത്രാദ്യന്തസ്യന പാത്രാദ്യന്തത്തിന് നിഷേധിച്ചു, സ്ത്രീത്വത്തെ നിഷേധിച്ചുകൊണ്ട് അവിടേക്ക് സന്നമസോ പ്രകാരം നമസവും വന്നിട്ട് ദശമൂലം ദശാനാം മൂലാനാം സമാഹാര അവിടേക്ക് നമസവും തന്നെ വരും. പഞ്ചപാത്രം ത്രിഭുവനം ദശമൂലം ത്രയാണാം കടൂനാം സമാഹാര ത്രികടു അവിടെ എന്താ സംഭവിച്ചത്? അദന്തമാണെങ്കിലേ ഇങ്ങിപ്പ് വരത്തുള്ളൂ, അത് ഉപകാരാന്തമാണ്. അതുകൊണ്ട് സന്നമുസ്തകം പ്രകാരം നമുസ്തകമായി ത്രികടു എന്ന് വരുന്നു. അതുകൊണ്ട് ദിഗു സമാഹാരമാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങിപ്പ് വരും അങ്ങനെയില്ല. ഇങ്ങിപ്പ് വരാം, ടാപ്പ് വരാം, നമുസ്തകം വരാം, മൂന്ന് രൂപം വരാം. അതിൽ തന്നെ അദന്തമാണെങ്കിൽ വേറെ, മറ്റെന്തെങ്കിലും അന്തമാണെങ്കിൽ രൂപം വേറെ. അടുത്ത് പറയുന്നു, വർണ്ണാതനുദാത്താദ്ഗോന്മഹ. വർണ്ണവാചി യോ അനുദാത്തന്തോപധ അദന്താ തസ്മാത് അദന്താത് അനുപസർജനാത് പ്രാതിപദികാത് വാങ്ങിപ്പ്. ഒന്ന് വർണ്ണവാചിയായിരിക്കണം, പിന്നെ അത് അനുദാത്തന്തമായിരിക്കണം. ഉദാഹരണം ഇവിടുത്തെ ഏനി ശബ്ദം, ഏത ശബ്ദം വർണ്ണത്തെ വർണ്ണവാചിയാണ്. ചിത് കബര എന്ന് പറഞ്ഞ, ചിത് കബര എന്ന് പറഞ്ഞ ഹിന്ദിയാണ്. ഹിന്ദിയിൽ സാധാരണ പറയാറില്ലേ രംഗ് ബിരംഗ്. അതാണ് ഏത എന്ന് പറയുന്നത്. ചിത് കബര എന്ന് സാറിന് പ്രയോഗിക്കാറില്ലേ? ചിത് കബര സംഭാഷണത്തിൽ പ്രയോഗിക്കാറുണ്ട്. രംഗ് ബിരംഗ് എന്ന് പറയാറ് അല്ലേ? എന്നുവെച്ചാൽ പല വർണ്ണങ്ങൾ കൂടി ചേർന്നിരിക്കുന്നു. വർണ്ണവാചി അതാണ് ഏത ശബ്ദം. അനുദാത്തന്തമായിരിക്കണം. വർണ്ണാനാം വർണ്ണാനാം തണ തിനി താന്താന ഫിറ്റ്സൂത്രം. ഫിഷു അന്തോദാത്ത എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കുറെ സൂത്രങ്ങളുണ്ട്, അതിനെ ഫിറ്റ്സൂത്രങ്ങൾ എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ സ്വരങ്ങളെയൊക്കെ പ്രധാനമായിട്ട്, കുറെ സ്വരസൂത്രങ്ങൾ അവിടെ വരും. അതിനൊന്നാണ് വർണ്ണാനാന്തിനി തണത്തിനി താന്താന, തണത്തിനി താന്താന. അത് നമുക്കിവിടെ ആവശ്യമില്ല, ഓർമ്മ ഒന്നുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. വർണ്ണവാചിയായ ശബ്ദം അനദാത്തന്തമായിരിക്കണം, നത്തോപധയായിരിക്കണം, ഏത തകാര ഉപധയിലായിരിക്കണം. തദന്താ അങ്ങനെയുള്ള തദന്ത ശബ്ദങ്ങളിൽ നിന്ന് അനുപസർജനം മൂലം തന്നെ വരുന്നുണ്ട്. അനുപസർജനമായിരിക്കണം. അദന്ത പ്രാതിപദികങ്ങളിൽ നിന്ന് വാങ്ങി നീപ്പ് വികല്പമായിട്ട് വരും. അത് മാത്രമല്ല, തകാരസ്യ നകാരാദേശ രണ്ട് കാര്യം വിധിക്കുകയാണ്. ഒന്ന് പരത്തിൽ നീപ്പ് വരുന്നു, തകാരത്തിന് നകാരം. ഏത ശബ്ദം വർണ്ണവാചിയാണ്, അനുദാത്തന്തമാണ്, തകാര ഉപതിയിലുണ്ട്, അദന്തമാണ്, അനുപസർജനമാണ്, പ്രാതിപദികമാണ്. അദന്ത പ്രാതിപദികം നിന്ന് ഈപ്പും വന്ന് തകാരത്തിന് നകാരവും വന്നപ്പോൾ ഏനി എന്ന് വന്നു. വരാത്ത പക്ഷത്തിൽ ഏത അജാദ്യത ഷ്ടാപ്പ് വന്ന് അദന്തമായ ടാപ്പ് വരും. ഏനി ഏത. അതുപോലെ തന്നെ രോഹിത ശബ്ദം അത് അനദാതന്തമാണ്, തകാര ഉപധയിലുണ്ട്, അദന്തമാണ്, അനുപസർജനമായ പ്രാതിപദികമാണ്. അതിൽ നിന്ന് ഞീപ്പ് വന്നാൽ, ഞീപ്പ് വന്നാൽ നകാരം വരും. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഒന്ന് മാത്രമായിട്ട് വരത്തില്ല. സന്നിയോഗ ശിഷ്ടാനാം സഹവാ പ്രവൃത്തി സഹവാ നിവൃത്തി. ഒരുമിച്ച് വിധിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചാലും ഒരുമിച്ചായിരിക്കും, നിവർത്തിച്ചാലും ഒരുമിച്ചായിരിക്കും. അപ്പോ അങ്ങീപ്പ് വരില്ല എന്നാ നകാരം വരും, അതില്ല ലോഹിതാന്നേ ഇരിക്കത്തുള്ളൂ. നകാരം വരും എന്നാ അങ്ങീപ്പ് വരത്തില്ല, അങ്ങനെയില്ല. വന്നാൽ രണ്ടും ഒരുമിച്ച് വരും. രോഹിണി നകാരത്തിനകത്തും വരും. ബോധോ ഗുണവചന, ഉദന്ത ഗുണവാചനോ വാങ്ങീഷീഷീപ്പോ ഉദന്തമായിരിക്കണം. ഗുണത്തെക്കുറിച്ച് പറയുന്ന ശബ്ദമായിരിക്കണം. ഗുണം ഉക്തവാൻ ഗുണവചനം, ഗുണത്തെക്കുറിച്ച് പറയുന്ന ശബ്ദമായിരിക്കണം. ഉദന്തമായാൽ അതിൽ നിന്ന് എന്തുവരും? ഞീപ്പ് വരും, ഞീഷ് വരും. വികല്പമായിട്ട് മൃദു ശബ്ദത്തിൽ നിന്ന് ഞീഷ് വന്നു. ഞീഷ് വന്നു കഴിഞ്ഞാൽ ഉകാരത്തിന് വകാരം വന്നു. മൃദ്വീ വരാത്ത പക്ഷത്തിൽ മൃദു. ശരിയല്ലെന്നോ? അല്ല, അത് നീഷാണ് അനുവർത്തിക്കുന്നത്. എന്നാൽ വാർത്തകാരൻ ഗുണവചന ഗീപാദ്യുദാത്തർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗീപ് എന്നാക്കണം. ഗീപ്പെന്ന വാർത്തകത്തെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഗുണവചന ഗീപാദ്യുദാത്തർത്ഥ, ഗുണവചനത്തിൽ നിന്ന് ഗീപ് ആദ്യുദാത്തം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഗീപ് എന്നാക്കണം. അതായത് സൂത്രകാരന്റെ അഭിപ്രായം അനുസരിച്ച് പൂർവത്തിൽ നിന്ന് അനുവർത്തിക്കുന്നത് ഗീഷാണ്. പക്ഷെ വാർത്തകാരൻ വാർത്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ഗുണവചനീപ്പ് ആദ്യുദാത്തമാണ്. ഇവിടെ വൃത്തിയിലും ഗീപ്പ് എന്നായിരുന്നു. അപ്പൊ ഞാനത് കറക്റ്റ് ചെയ്ത് ഗീഷ് എന്നാക്കി. പോറ്റിക്കാരുടെ വൃത്തിയിലും ഗീപ്പ് എന്നാണ്. അതിന് ബൈമീൻ എന്ത് പറഞ്ഞിരിക്കുന്നു? അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതൊരു പക്ഷമായിരിക്കാനേ വഴിയുള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ല. വലിയ വ്യാഖ്യാനമാണ് വലിയ. അല്ല, അതുകൊണ്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ട്. അത ഉതഹ യഹ ഗുണവചനാ പ്രാതിപദികാസ്ത വിശേഷന്തേ വിശേഷം ഇതിനെ കുറിച്ച് പറയുന്നുണ്ടോ? നീപ്പല്ല എന്താ പറഞ്ഞിരിക്കുന്നു? അത്ര ക്വചിത് നീപ് ഇതി പാഠാന്തരം തത്തു അത്രത്യം വാർത്തികം ഭാഷ്യം ച ആശ്രിത്യ ഉക്തം പ്രതീയത തഥാ ച അത്ര ഭാഷ്യം ഗുണവചനാ നീപ് ആദ്യുദാത്തർത്ഥ ഗുണവചനാത് നീപ് വക്തവ്യഹ കിം പ്രയോജനം ആദ്യുദാത്തർത്ഥ ആദ്യുദാത്തഹ പ്രയോജയന്തി വസ്വി പത്വി. അതായത് അങ്ങനെ ഒരു പക്ഷാന്തരമുണ്ട് എന്നുള്ളതാണ്. നീപ്പല്ല ഗീഷാണ്. അതെന്തായാലും വ്യത്യാസമില്ല എന്നുണ്ട്. സ്വരത്തിൽ ഉള്ള വ്യത്യാസം, സ്വരത്തിൽ വ്യത്യാസം വരുന്നു. അത് ബാലമനോരമാകാരം പറയുന്നത് സിദ്ധാന്തമായി. അങ്ങനെ പക്ഷാന്തരമുണ്ട്. എന്തായാലും രൂപത്തിന് വ്യത്യാസമില്ല, സ്വരത്തിൽ വരുന്ന വ്യത്യാസം ഇവിടെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ബഹ്വാദിഭ്യസ്ഥ ഏഭ്യോ വാങ്ങീഷ്യ ബഹ്വി ബഹു ബഹ്വാദി എന്നൊരു ഗണമാണ്, അതിൽ നിന്ന് ഇംഗീഷ് വരുന്നു ബഹ്വി. ഇംഗീഷ് വന്നു കഴിഞ്ഞാൽ ബഹ്വി എന്ന് വരുന്നു, ഉപകാരത്തിന് എണ്ണു വരുന്നു. വികല്പമായത് ബഹു എന്നും വരുന്നു, രണ്ടും വരാമെന്നർത്ഥം. അപ്പൊ ബഹു സ്ത്രീഹ എന്ന് പറയാല്ലേ, ബഹു സ്ത്രീഹ എന്ന് പറയാല്ലേ, അത് പാടില്ല. ബഹുശബ്ദം എന്ന് പറയുന്ന ബഹു എന്നുള്ള അർത്ഥത്തിൽ ബഹു വേണം. പിന്നെ എന്താണ് അത്, ഒരു സമൂഹത്തിന്റെ ഇതായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏകവചനം, അല്ലെങ്കിൽ അത് ബഹുവനായിട്ട് ഉപയോഗിക്കുന്നു, ബഹുഹ ബഹ്വഹ. അങ്ങനെയാണ് അർത്ഥം തന്നെ പലതെന്നാണല്ലോ. അപ്പോ അങ്ങനെ ഉപയോഗിക്കുന്നിടത്ത് ഒരു സമൂഹത്തിലെ ഒന്നിനെ കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ മാത്രം സ്ത്രീഹ എന്നാണെങ്കിൽ ബഹ്വഹ സ്ത്രീഹ എന്ന് തന്നെ പറയുന്നു. ബഹ്വി സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പ്രയോഗിക്കാവുന്നേ ഉള്ളൂ. സമൂഹത്തിൽ പറയുമ്പോൾ കൃത്തികാരാത് അക്തിനഹ, കൃത്തികാരം പക്ഷെ തിന്നായിരിക്കാൻ പാടില്ല. അതിൽ നിന്ന് എന്തുവരുന്നു, വികല്പമായിട്ട് ഇംഗ്ലീഷ് വരുന്നു രാത്രി രാത്രി. ഇവിടെ ധാതു എന്ന് ഉണാദിയിലെ തൃപ്പ് പ്രത്യം വന്നാണ് തൃപ്പ്, അതാണ് രാത്രി. അത് ഇകാര അന്തമാണ്, കൃത്താണ്, ഉണാദിയും കൃത്തിൽപ്പെടുന്നതാണ് ഉണാദി ബഹുളം. എന്നാൽ തിന്നന്തമല്ല, അതുകൊണ്ട് രാത്രി ഇംഗ്ലീഷ് വന്നിട്ട് വരാണെങ്കിൽ രാത്രി അങ്ങനെ ഇവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സർവതോ അക്തിനർത്ഥാതി തേകെ, പറയുന്നു തിന്നർത്ഥമായിരിക്കാൻ പാടില്ല, ഇകാരാന്തമായ എല്ലാത്തിൽ നിന്നും വരും. തിന്നിന്റെ അർത്ഥമായിരിക്കാൻ പാടില്ലാണ് സർവത എന്ന് പറഞ്ഞിരിക്കുന്നത്. അക്തിനർത്ഥിക്ക് ശകടി ഹി ശകടി, ശകടി എന്ന് പറഞ്ഞ കാലാന്തമാണ്, തിന്നർത്ഥമല്ല. ഇത് മിക്കവാറും ഉണാദിയിൽ ശ്രദ്ധിക്കുന്ന ഈ കാലാന്ത ശബ്ദങ്ങളെല്ലാം വികല്പമായിട്ട് ഇങ്ങി വരും. കപി ഹി കപി, ഭൂമി ഹി ഭൂമി, അങ്ങനെ കുറെ ശബ്ദങ്ങളുണ്ട്. ഹർസു ഈ കാലാന്തത്തിൽ ഉപയോഗിക്കും, ഈ കാലാന്തത്തിൽ ഉപയോഗിക്കും, ധാരാളം ശബ്ദങ്ങളുണ്ട്. അപ്പൊ ഭൂമി എന്ന് ചിലടത്ത് കാണും, ഭൂമി എന്നും കാണും, അതിങ്ങനെ രണ്ട് രൂപം വന്നാന്ന് ചിന്തിക്കും. അപ്പൊ ഇതാണ് അവിടെ തിന്നിന്റെ അർത്ഥമായിരിക്കാൻ പാടില്ല, ഇകാരാന്തമായിരിക്കണം. കൃത്താവണമെന്നില്ല, അങ്ങനെയില്ല. സർവതഹ എന്ന് പറഞ്ഞിരിക്കണം, ഇകാരാന്തമായിരിക്കണം. ശകടി ശകടി ഉപയോഗിക്കാം, സ്ത്രീലിംഗത്തിൽ കപി എന്ന് ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. അങ്ങനെ ധാരാളം ശബ്ദങ്ങളുണ്ട്. വളരെയധികം ഇഷ്ടപ്പെടും. ഭൂമി ഹി ഭൂമി അങ്ങനെ ഉപയോഗിക്കും. മിക്കവാറും വികാരം ശബ്ദങ്ങളെല്ലാം ഇങ്ങനെ രണ്ടായിട്ട് ഉപയോഗിക്കും. കാരണം അത്ര ശബ്ദങ്ങൾ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഒരേ ശബ്ദം തന്നെ ഉപയോഗിക്കും. പിന്നെ സ്ത്രീലിംഗത്തിൽ പ്രത്യേകം കാണിക്കാൻ വേണ്ടി വികാരം ഉപയോഗിക്കും. പുരുഷവാചകമായ ശബ്ദം, എന്നാൽ അത് സ്ത്രീയിലും പ്രയോഗിക്കുന്നു, പുരുഷ സമ്പത്തത്തെ കാണിക്കുന്നു. ചിലപ്പോൾ പുരുഷന്റെ ഭാര്യ എന്നായിരിക്കും, അല്ലെങ്കിൽ പുരുഷന്റെ മകളെന്നായിരിക്കും. ഇങ്ങനെയെല്ലാമുള്ള പുരുഷവാചക ശബ്ദങ്ങൾ സ്ത്രീയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ യാപ്പുമാഖ്യ, അത് മുഖ്യമായിട്ടും പുരുഷന്റെ ശബ്ദമാണ്. ഭൂമിയോഗ സ്ത്രീയാ മർദ്ദേ തതോ ഗീഷ്. ഗോപസ്യ സ്ത്രീ ഗോപി. ഗോപൻ എന്ന് പറയുന്നത് പശുവിനെ നോക്കുന്നയാള് പുരുഷനാണ്. തസ്യ സ്ത്രീ, ഗോപി എന്ന് വെച്ചാൽ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ. ദേവകസ്യ പുത്രി ദേവകി, അങ്ങനെ ഉപയോഗിക്കും പലയിടത്തും. പുരുഷ സംബന്ധം വേണം, പ്രധാനമായിട്ടത് ഭാര്യ, അങ്ങനെ ഉള്ള അർത്ഥത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഗോപന്റെ ഭാര്യയാണ് ഗോപി. പാലകാന്തമായ ശബ്ദം എന്ന് വെച്ചാൽ ഗോപാലക ശബ്ദം. എല്ലായിടത്തും ഉപയോഗിക്കും. പുമ്യോഗാദാഖ്യം ധാരാളം ഉപയോഗിക്കുന്നതാണ്, ധാരാളം ഉപയോഗിക്കുന്നു. ഗാഹ പാല രീതി ഗോപാല, ഗോപാല ശബ്ദം വരുന്നു. ഗോപാല ശബ്ദം കർമ്മണ്യൻ നേരണ്ട് എണ്ണിലോപിച്ച് ഗോപാല ശബ്ദം എന്നിട്ട് സ്വാർത്ഥത്തിൽ കാപ്രത്യം വന്നു ഗോപാലക വന്നു. അവിടെ പുമ്യോഗാദാഖ്യായം ഗോപാലകസ്യ സ്ത്രീ എന്ന് വരുമ്പോൾ പാലകാന്ത നീഷ് വരത്തില്ല, ടാപ്പ് വരും. അതന്തമായ പിന്നെ ഏതിൽ നിന്ന് ടാപ്പ് വരാം. ടാപ്പ് വന്നു കഴിഞ്ഞാൽ ഗോപാലക്ക എന്നിരിക്കുമ്പോൾ ഗോപാലക്ക കായുടെ പൂർവ്വത്തിലുള്ള അകാരത്തിന് ഇകാരം വന്നിട്ട് ഗോപാലിക എന്ന് വരും. ഇതും ധാരാളം ഉപയോഗിക്കുന്നു. ഗോപാലക എന്നിരിക്കുമ്പം കകാരത്തിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അകാരത്തിന് ഇകാരം വന്നിട്ട് ഗോപാലിക എന്ന്. അങ്ങനെ ഇകാരം ഇരിക്കുന്ന സൂത്രം നടത്തു പറയുന്നു പ്രത്യയസ്താദ് കാ പൂർവസ്യ അത ഇത് ആപി അസുഭ. ആപി അസുഭ പ്രത്യയസ്താദ് കാത് പൂർവസ്യ അകാരസ്യ ഇകാരക സ്യാദ് ആപി സ ആപ് സുപഹ പരോ ന ചേത്. പ്രത്യയസ്താദ് കാത് പൂർവസ്യ, പ്രത്യയത്തിലെ കകാരം അത് മിക്കവാറും ഇവിടെ ഇപ്പോൾ ഉദാഹരണം കൊടുക്കുന്ന ഒന്ന് സ്വാർത്ഥത്തിൽ വരുന്നൊക്കെ അകച്ചിലൊക്കെ അവച്ചോദിക്കുന്ന സൂത്രമാണ് അമ്മിയ സർവനാമനാം അകച്ഛ്പ്രാപ്തേ. ഇതൊക്കെയാണ് പ്രത്യയത്തിലെ കകാരം. ആണ് പ്രത്യയസ്ഥ പ്രത്യേ തിഷ്ഠതീരി പ്രത്യസ്ഥ സുപിസ്ഥ. പ്രത്യയത്തിലുള്ള കകാരത്തിന്റെ പൂർവത്തിലകാരം സ്വാർത്ഥത്തിൽ കാ വരുമ്പം അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അകാരം. അകച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടല്ലോ, അകയുടെ പൂർവ്വത്തിലൊരകാരം ഉണ്ടല്ലോ. അതാണ് പ്രത്യയത്തിലെ കകാരത്തിന്റെ പൂർവ്വത്തിലുള്ള അകാരം. അകാരസ് ഇകാരഹസ്യ ഗോപാലിക. ഇവിടെ ക എന്ന് പറയുന്നത് സ്വാർത്ഥപ്രത്യയമാണ്. ഗോപാല ഇവിടെ കായുടെ പൂർവ്വത്തിൽ അകാരമുണ്ട്. അതാണ് പ്രത്യയസ്യാത് കാത് പൂർവസ്യ അകാരസ്യ ഇകാരഹസ്യാത് ഗോപാല ക ഗോപാലിക. ഈ വന്ന അകാരത്തിന് ലി എന്നു വന്നു. ആപി പരത്തിലെന്ത് വേണം? ആപ്പ് എന്നുവെച്ചോ ടാപ്പോ ചാപ്പോ എന്തെങ്കിലും വേണം. ഇവിടെ ഉണ്ടല്ലോ ഗോപാലിക, അതായത് ഗോപാലക ശബ്ദത്തിൽ നിന്നാണ് എന്തോന്ന് അദന്തമായതുകൊണ്ട് ടാപ്പ് വന്നു. അപ്പോൾ ഗോപാലകയുടെ പരത്തിൽ ടാപ്പ് വന്നപ്പം ഇവിടെ എന്ത് വരുന്നു? കകാരത്തിൻ്റെ പൂർവ്വത്തിൽ കാരണം വന്നു. അതാണ് ആപ്പിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ആപ്പ് സുഭപരവനഭിച്ചത്, പക്ഷേ ആപ്പിന്റെ പൂർവ്വത്തിൽ സുപ്പ് വരാൻ പാടില്ല. എന്നുവെച്ചാൽ ഗോപാലക ശബ്ദത്തിൽ നിന്ന് പരത്തിൽ ആപ്പിരിക്കുന്നു, അതന്തമായോണ്ട് ടാപ്പ് വന്നു, ഇടയ്ക്ക് സുപ്പില്ലല്ലോ. അദന്തത്തിൽ നിന്ന് ടാപ്പ് നേരിട്ട് വരാതിന് സുപ്പിന്റെ ആവശ്യം ഇല്ല. ഞാൻ പ്രാതിപദിക പ്രത്യേക പരസ്യ, അതൊരു പ്രത്യേക നിബന്ധനയാണ്. ആ ടാപ്പിന്റെ പൂർവ്വത്തിൽ സുപ്പിരിക്കാൻ പാടില്ല എന്നുള്ളത് അത് പ്രത്യുദാഹരണത്തിൽ മനസ്സിലാവും. ഇപ്പൊ നിബന്ധനകൾ ഇതൊക്കെയാണ്. ഒന്നെന്താണ്? കകാരം പ്രത്യയത്തിലെ കകാരം, ഇവിടെ സ്വാർത്ഥത്തിലെ ക, പൂർവ്വത്തിലെ അകാരം വേണം, ഗോപാലയിലെ അകാരം, ലായിലെ അകാരം, പിന്നെ പരത്തിൽ ആപ്പ് വേണം, അതിന്റെ തൊട്ടു മുമ്പിൽ ഒരു സുപ്പിരിക്കാൻ പാടില്ല. ഗോപാലക, കാരണം അദന്തത്തിൽ നിന്നാണ് ടാപ്പ് വിധിക്കുന്നത്. അദന്തത്തിൽ നിന്ന് ടാപ്പ് വിധിക്കുമ്പോൾ ആ അകാരത്തിനും ടാപ്പിനും ഇടയ്ക്ക് സുപ്പ് വരാൻ വഴിയില്ല. ഉണ്ടോ സമാസത്തിലൊരു ആണെങ്കിലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ വരത്തില്ല. അങ്ങനെ പരത്തിൽ വരുന്ന ആപ്പ് സുഭ പരോ നചേ, സുപ്പിന്റെ പരത്തിൽ വരാൻ പാടില്ല. ഗോപാലിക, ഗോപാല ശബ്ദം ആദ്യം ശ്രദ്ധിച്ചു, സ്വാർത്ഥത്തിൽ കാവുന്നു, ഗോപാലക വന്നു, അതെന്താണോ ടാപ്പ് വന്നു, ഗോപാലക്ക അകാരം വന്ന് സവർണ ദീർഘം വന്നു, ഗോപാലക്ക കകാരത്തിന്റെ പൂർവ്വത്തിൽ ഈ സൂത്രപ്രകാരം പ്രത്യസ്ഥാത്പൂർവസ്യ അത് ഇതപ്യസുപ ഇത് ആപ്പി അസുപ, ഇതാണ് ആദേശം. ആപ്പി ആപ്പ് പരവായിരിക്കും, അസുപഹ ഇടയ്ക്ക് സുപ്പ് വരാൻ പാടില്ല. ഗോപാലികാവുന്നു അശ്വപാലികി, അതുപോലെ തന്നെ അശ്വാംപാല രീതി അശ്വപാല സൈവ അശ്വപാലക. ഇവിടെ എന്ത് വരുന്നു? തസ്യ സ്ത്രീ എന്ന് വിഗ്രഹിച്ചാൽ പും യോഗാദാഖ്യായ ഈശു വരേണ്ടതാണ്, പക്ഷേ പാലക എന്താന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചു. അദന്തമായ അജാദ്യത ടാപ്പ് പരത്തുകൊള്ളുന്നു, അശ്വപാല ടാപ്പ് എന്നിരുന്നു. അശ്വപാല അവിടെ സ്വർത്ഥത്തിൽ കാവരണം, അതുകൂടെ വേണം. അശ്വപാല ശബ്ദത്തിൽ സ്വർത്ഥത്തിൽ കാവുന്നു, അശ്വപാലക പരത്തിൽ ടാപ്പ് വന്നു. എന്തുകൊണ്ട്? പാലകാന്താ നിഷേധിച്ചു. ടാപ്പ് എന്ന് കഴിഞ്ഞപ്പോ അശ്വപാലക സവർണ ദീർഘം എന്നും അശ്വപാലക പ്രത്യസ്ഥ അത് ഇതാപ്യസുഭ കകാരത്തിന്റെ പൂർവ്വത്തിന് നികാരം വന്നു അശ്വപാലിക സർവിക സർവശബ്ദത്തിൽ നിന്ന് എന്തുവരുന്നു സ്വാർത്ഥത്തിൽ കാപ്പർത്തി അല്ല ഇവിടെ വരുന്നത് അവ്യ സർവനാമനാം അകച്ചുപ്രാക് ടേക്ക് പ്രകാരം എന്ത് ചെയ്തു അകച്ചു വന്നു അകച്ചിന്റെ പ്രത്യേകത ടീക്ക് മുമ്പിൽ വരും സർവ് ആ അവിടെ ഇരിക്കും സർവയിൽ ആ അവിടെ ഇരിക്കും മാറിയിരിക്കും സർവ് അക് ഇടയ്ക്ക് വന്നു അകച്ച് ടീക്ക് മുമ്പ് ഒന്നുകൊണ്ട് എന്ത് വന്നു സർവ് അകച്ച് ആ സർവക്ക സ്ത്രീത്വത്തിൽ എന്തുവരും ടാപ്പ് വന്നു ടാപ്പ് വന്നു കഴിഞ്ഞാൽ എന്തുവരും കകാരത്തിന്റെ പൂർവ്വത്തിൽ ഇക്കാരം വന്നു സർവിക്ക അപ്പൊ ഇവിടെ അകച്ചു കൊടുക്കുന്നത് കായാണെങ്കിൽ അവസാനം അകാരമാണ് അകച്ചാണെങ്കിൽ പൂർവ്വത്തിലാണ് അകാരം മനസ്സിലായോ കായാണെങ്കിൽ അവസാനം അകാരം അകച്ചാണെങ്കിൽ പൂർവത്തിൽ അകാരം സർവിക്ക നിയമം ഇത് തന്നെ സർവശബ്ദത്തിന്റെ അവസാനത്തിലും അകാരം ഉണ്ടല്ലോ അങ്ങനെയുള്ള ഉദാഹരണത്തിൽ കാപ്രത്യമാണെന്നുണ്ടെങ്കിലും ഇതേ നിയമം തന്നെ വരില്ലേ സർവശബ്ദത്തിൽ സർവശബ്ദത്തിൽ അകറ്റാണ് വേറെ സ്വാർത്ഥത്തിൽ കാവുന്നാലും ഇതേ നിയമം തന്നെയല്ലേ സർവശബ്ദത്തിൽ നിന്ന് എന്തുവരും സ്വാർത്ഥത്തിൽ കാവുന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും സർവ ക അപ്പൊ വായിലൊരു സർവ സുപ്പ് ലോപിക്കണം സുപ്പ് വന്നിട്ട് ലോപിക്കും അല്ലേ സ്വാർത്ഥത്തിൽ കാപ്രത്യം പറഞ്ഞെങ്കിൽ എന്ത് വേണം സുപ്പ് ലോപിക്കും അപ്പോ സർവക്ക സർവക്കയിൽ നിന്ന് ടാപ്പ് വരാം അങ്ങനെ അശ്വപാലിക അശ്വപാല ശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥത്തിക്കാവുന്നു അശ്വപാലക ടാപ്പ് വന്നു പൂർവ്വത്തിലേ വന്ന് അതുപോലെ വരാം കാരിക ഡുക്രിഞ്ഞ് കരണയിൽ ഡുക്രിഞ്ഞ് കരണയിൽ നിന്ന് എന്തു വന്നു നുള്ളുത്തിരിച്ചവു നുള്ളു വന്നു യുവരനാകു അക വന്നു അച്ചോഞ്ഞുണതി വൃദ്ധി വന്നു ആര് കാര് അക കാരക്കാന്നിരുന്നു അദന്തമാണ് അജാതിദഷ്ടാപ്പ് വന്നു കാരക ടാപ്പ് വന്നു എന്ത് ചെയ്തു കാരക്ക കായുടെ പൂർവ്വത്തിൽ ഈ വന്നു കാരിക കാരികയാണ് വന്നത് കൃ നുള്ള് അക്ക് അച്ചുവഞ്ഞി വൃദ്ധി ആര് കാര് അക്ക കാരക്ക അക്ക അകാരത്തിന് ഇകാരം വന്നു കാരിക ടാപ്പ് വന്നപ്പോ അതൊക്കെ ഈ മതം എന്തുകൊണ്ട് പറഞ്ഞു നൗക്ക നൗവിൽ നിന്ന് സ്വാർത്ഥത്തിൽ കപ്രത്യം വന്നു അജന്തമായിട്ട് ടാപ്പ് വന്നു ഇപ്പൊ എന്തുവരുന്നു നൗക ഇവിടെ പൂർവ്വത്തിൽ അകാരമില്ല അകാരം ഉണ്ടെങ്കിൽ എന്ത് വരൂ ഈ വരൂ വരുന്നില്ല എങ്ങനെ അദന്തത്തിൽ ഏതിൽ നിന്നും വരാമല്ലോ ടാപ്പ് നവ്വിൽ നിന്ന് സ്വാർത്ഥത്തിൽ കാവുന്നു, അതന്തമായോണ്ട് ടാപ്പ് പോകുന്നു. നവ് ഏവ നവുക, സ്വാർത്ഥത്തിൽ കാവുന്ന എന്താ വെള്ളം. നിങ്ങൾ പഠിച്ചിട്ടില്ലേ സുബന്ധത്തിൽ നൗഹു നാവു നാവഹ, അതിന്റെ അർത്ഥം എന്താ? ആദ്യം അത് പഠിച്ചതല്ലേ, നാവൻ നാവു നാവഹ. സ്വാർത്ഥത്തിലൊന്നും നവുക എന്ന് പറയുന്നത് മലയാളത്തിൽ ഉപയോഗിക്കുന്നേ. ആ ഇത് തന്നെ അല്ല അർത്ഥം, അതാണല്ലോ നൗക. പ്രത്യയസ്ഥാത്യം പ്രത്യേകം, പ്രത്യയത്തിലുള്ള എന്തുകൊണ്ട് പറഞ്ഞു ശക്തനോദീതി ശക എന്ന് പറഞ്ഞു. ഇവിടെ ശക്തി ശക്തവിൽ നിന്നും നന്ദി ഗ്രഹിപ്പച്ചാതിബ്യോലുടിന്യറ്റ അചന്തമാണ് ശക. ടാപ്പ് ഒന്ന് ശക. ഇവിടെ കായുണ്ട്, കായുടെ പൂർവ്വത്തിൽ അകാരമുണ്ട്, പക്ഷെ ഈ വരുന്നില്ല. എന്തുകൊണ്ട്? പ്രത്യയത്തിലെ കകാരമില്ല, ധാതുവിന്റെ കകാരമാണ്. ശക്തി ശക്തം എന്ന് പറയുന്നത് ധാതുവിന്റെയാണ്. പ്രജാദ്യ അച്ഛന്ന് ടാപ്പ് ഒന്ന് ശക എന്ന് പറഞ്ഞാണ്. അസുപഹക്കും ബഹു പരിവ്രാജക നഗരി ബഹവഹ പരിവ്രാജകാഹ യസ്മിൻ നഗരേ സാ നഗരി ബഹു പരിവ്രാജക, ധാരാളം പരിവ്രാജകന്മാരുള്ള നഗരം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബൗറി സമാസത്തിൽ ബഹു ജസ് പരിവ്രാജക ജസ് വരുന്നു. ജസ് വരുമ്പോ സമാസത്തിൽ അനേകമന്യ പദാർത്ഥ സമാസം ഒന്ന് സുപ്പ് ലോപിച്ചിട്ട് ബഹുപരിവ്രാജകമെന്ന് നഗരിയുടെ വിശേഷണമായ ടാപ്പ് വന്ന് സവർണതീർഘമെന്ന് പരിവ്രാജ ബഹുപരിവ്രാജക എന്ന് വന്നു. പക്ഷേ ഇവിടെ എന്താണ്? ടാപ്പിന്റെ തൊട്ടു മുമ്പില് ജസ് ഉണ്ടായിരുന്നു. സമാസത്തിൽ അങ്ങനെ വരും, സമാസത്തിൽ സുപ്പ് വന്നിട്ട് ലോപിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ പ്രത്യസ്ഥാത് പൂർവസ്യ ആദ ഇതാപ്യസുഭ പ്രകാരം കാ എന്ന് പറയുന്ന ഇവിടെയും പ്രത്യേകം എന്തുകൊണ്ട്? പരിപൂർവകമായ വർജ ധാതുവിൽ നിന്ന് നുള്ളു തൃജു പ്രകാരം നുള്ളു വന്ന് ഇവരനാകു വന്നു പരിവ്രാജക ശബ്ദം വന്നാണ്. ഇപ്പൊ പ്രത്യയത്തിൽ കകാരമുണ്ട്, കകാരത്തിൽ പുറത്തിൽ അകാരമുണ്ട്, പരത്തിൽ ടാപ്പ് വന്നു, എല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? സമാസം വന്നതുകൊണ്ട് സുപ്പ് ലോപിച്ചു. പ്രത്യേക ലോകയെ പ്രത്യേക ലക്ഷണപ്രകാരം സുപ്പ് അവിടെ ഉണ്ട്. ഇപ്പൊ ബഹു പരിവ്രാജിക എന്ന് വരത്തില്ല, പക്ഷെ പരിവ്രാജിക ഒറ്റയ്ക്ക് വരും. പരിവ്രാജക ശബ്ദം അതന്തമായതുകൊണ്ട് അതാദ്യത്തെ സ്റ്റാപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമൊന്നുമില്ല. പരിവ്രാജക ടാപ്പ് വരുമ്പോൾ എന്ത് വരുന്നു? പരിവ്രാജിക എന്ന് വരും. പ്രത്യേക സത്കാത്പൂർവസ്യാദപ്യാസുപ വരാം. അവിടെ സുപ്പ് വരുന്നില്ല, കാരണം അതന്തത്തിൽ നിന്ന് ടാപ്പ് വരുന്നതിന് സുബന്ധത്തിൽ നിന്നല്ല വരുന്നു, അതാണ്. പക്ഷെ ഇവിടെ ടാപ്പ് വരുന്ന ഇവിടെ എവിടെ നിന്ന് വന്നു? സുബന്ധത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് ബഹുപരിവ്രാജക നഗരി എന്നേ വരത്തുള്ളൂ, ബഹുപരിവ്രാജിക എന്ന് വരത്തില്ല.